അടുത്ത് വാസസ്സു തന്തു ഇത് പഞ്ഞീതാതി മൂലഭൂത പ്രഘാതം. ഇതും ഓർക്കുകയിൽ ഇപ്രകാരം ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാഥസ്സു പോലെ പരമാവധി ബോധമത്രയെ. വാസസ്സു തന്തു ഇത് പഞ്ഞി, ഇത് ആദി മൂലഭൂതപ്രഘാതം. ഇതും ഇപ്രകാരം ഓർക്കുകിൽ മരുസ്ഥലത്ത് പദസ് പോലെ ബോധത്തിൽ നിന്ന് വിലസുന്നു. പരമാവധി ബോധമത്രേ. വാസസ് എന്ന് പറഞ്ഞ വസ്ത്രം തന്തുവാണ്. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്ത എന്നിയേ വേറല്ല, അതിന് വേറൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. കാര്യമായി വസ്ത്രം, അതിൽ ഇരിക്കുന്നത് തന്തുവല്ലാതെ വേറെയല്ല, തന്തു നൂല് അല്ലാതെ വേറല്ല. കാര്യമായ വസ്ത്രത്തിലിരിക്കുന്ന നൂലല്ലാതെ വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. അപ്പൊ വസ്ത്രമെന്ന് നമ്മൾ പറയുമെങ്കിലും ഉപയോഗിക്കുമെങ്കിലും വസ്ത്രം പരിശോധിച്ചു നോക്കിയാൽ നൂലല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നൂലിൽ നിന്ന് വേറിട്ടൊരു വസ്ത്രമില്ല, നൂല് തന്നെ വസ്ത്രമായിട്ടിരിക്കുന്നു. ജലം തന്നെയാണ് ഓളമായിരിക്കുന്നു. അതേ യുക്തി ഉലാവ് യുക്തി ഉദാഹരണത്തിൽ പറയുകയാണ്. പക്ഷെ ഇതിവിടെ പറയുന്നത് ഇവിടെ നിർത്താൻ വേണ്ടിയിട്ടല്ല, ഇത്രയും പറഞ്ഞ് നിർത്തിയാലും അദ്വൈതത്തിൽ ഇതും മതി, ഇത്രയും പറഞ്ഞാലും മതി. അങ്ങനെ വസ്ത്രം നൂലിൽ നിന്ന് വേറെയല്ല, അതുപോലെ അറിവിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം, ഇത്രയും പറഞ്ഞാലും അദ്വൈതം മതി. ഇതിനെ വേറൊരു പ്രക്രിയ എന്ന് പറയും, വേറെ രീതിയിൽ ഇതിനെ പറയണം, ഒരു വിചാര രീതിയിൽ പറയണം. അതുകൊണ്ട് ഇവിടെ ഇത് നിർത്തുന്നില്ല. ഇത് കാര്യകാരണങ്ങളെക്കുറിച്ച് പിറകോട്ട് പിറകോട്ട് പിറകോട്ട് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്? വാസസ് തന്തു ആണ്, വസ്ത്രം നൂലാണ്, ഇത് പഞ്ഞി. ഇതെന്ന് വെച്ചാൽ എന്താണ്? തന്തു നൂല് പഞ്ഞിയാണ്. അപ്പോൾ പിറകിലോട്ട് ചിന്തിച്ചു പോവാണ്, കാര്യകാരണങ്ങൾ പിറകിലോട്ട് ചിന്തിച്ചു പോകും. അപ്പോ ഇത് പഞ്ഞിയാണ്, പിന്നെ ഇത് ആദി മൂലഭൂതപ്രഘാതം. ആദിമൂലമായ ഭൂതപ്രഘാതം എന്ന് വെച്ച സംഘാതം, കൂട്ടം. ആദി മൂലം എന്ന് വെച്ചാൽ ആദി കാരണം, അങ്ങനെ കാരണങ്ങളിലേക്ക് പിന്നിലേക്ക് ഭൗതികമായ കാരണങ്ങളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് എന്നാൽ എത്തിച്ചേരുന്ന ആദി കാരണമാണ് മൂലഭൂതങ്ങളെന്ന് പറയുന്നത്. മൂലഭൂതങ്ങളെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിപ്പോൾ ഇവിടെയുണ്ട്. ഈ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളെയാണ് മൂലഭൂതങ്ങളെന്ന് പറയുന്നത്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായ എല്ലാത്തിനെയും ഭൗതികം എന്ന് പറയും. ഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ് ഭൗതികം. ഇവിടെ നമ്മൾ ഈ കാണുന്ന പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു എല്ലാം ഭൗതികങ്ങളാണ്. അതിന് ഭൂതമെന്നും പറയും, പഞ്ചഭൂതങ്ങളെന്നും പറയും. ഈ പഞ്ചഭൂതങ്ങള് നമ്മളിതിനെ പഞ്ചഭൂതങ്ങളെന്ന് പറയാൻ കാരണം, നമ്മളിതിനെ ഒന്ന് ആ മൂലഭൂതങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ട്, മറ്റൊന്ന് ഇതിനെ അഞ്ചായി വിഭജിക്കാൻ കാരണം ഇതിനെ അഞ്ചിന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്. അഞ്ചിന്ദ്രിയങ്ങളിലൂടെ ഇതിനെ നമ്മൾ അറിയുന്നതുകൊണ്ടാണ് ഇതിനെ അഞ്ചായി ഗ്രഹിച്ചത്. അഞ്ച് ഇന്ദ്രിയങ്ങൾ, അഞ്ച് ഭൂതങ്ങൾ. ശരിക്കും അത് ഇപ്പൊ കണ്ണുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നത് നിറവും ആകൃതിയുമുള്ള വസ്തുക്കളെ കണ്ണുകൊണ്ട് ഗ്രഹിക്കുന്നു. അങ്ങനെ കണ്ണുകൊണ്ട് ഗ്രഹിക്കുന്നത് അതിനെ ഒരു ഭൂതം എന്ന് പറയാം. പക്ഷേ കണ്ണുകൊണ്ട് നമുക്ക് പൃഥ്വി എന്ന് പറയുന്ന ഒരു തത്വത്തെ ഗ്രഹിക്കാം, അഗ്നി എന്ന് പറയുന്ന തത്വത്തെ ഗ്രഹിക്കാം, ജലം എന്ന് പറയുന്ന തത്വത്തെയും ഗ്രഹിക്കാം. അപ്പോൾ ഈ മൂന്ന് തത്വങ്ങളിലും രൂപത്തിന് പ്രാധാന്യം ഉള്ളത് അഗ്നിക്കാണ്. അതിനാണ് രൂപത്തിന് പ്രാധാന്യമുള്ളതിനാണ്. മറ്റു രണ്ടിനുമുണ്ട്, രൂപമുണ്ട്. അപ്പൊ രൂപത്തിന് പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ മൂന്നിലും തിളങ്ങുന്നത് അഗ്നിയാണ്. പിന്നെ രസനേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് രസം. രസമെന്ന് വെച്ചു കഴിഞ്ഞാൽ മാങ്ങയിലെ രസമുണ്ട്. പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രസമുണ്ട്. എന്നാലും രസം ത്തിന് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് ജലത്തിനാണ്. പൃഥ്വിയിലുണ്ട് രസം, എന്നാലും അതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ജലത്തിനാണ്. അതുകൊണ്ട് രസനേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും രസം ഉള്ള ജലത്തെയാണ്. കണ്ണുകൊണ്ട് ഗ്രഹിക്കുന്നത് തിളക്കമുള്ള അഗ്നിയെ, രസനേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് രസമുള്ള ജലത്തെ. വേറെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല എന്നർത്ഥമില്ല, പ്രാധാന്യം വെച്ചാണ് പറയുന്നത്. പിന്നെ ഗന്ധം. ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നത് പൃഥ്വിയിൽ ഗന്ധം അനുഭവപ്പെടും. പൃഥ്വി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന കട്ടിയുള്ള വസ്തുക്കളെല്ലാം പൃഥ്വിയാണ്. മേശ പൃഥ്വിയാണ്, നമ്മുടെ ശരീരം പൃഥ്വിയാണ്, വസ്തുവും പൃഥ്വിയാണ്, എല്ലാം പൃഥ്വിയാണ്. ഇവിടെ പൃഥ്വി എന്ന് പറയുന്ന തത്വമാണ്. അതിൽ ഗന്ധമുണ്ട്, മേശയ്ക്ക് ഒരു ഗന്ധമുണ്ട്. പിന്നെ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? ജലം, അതിന് ഗന്ധമുണ്ട്. സുഗന്ധവും ദുർഗന്ധവുമുള്ള ജലമുണ്ട്. അഗ്നി, അതിലുമുണ്ട് ഗന്ധം. ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ നമുക്ക് ഗന്ധം അനുഭവപ്പെടാറുണ്ട്. പിന്നെ വായുണ്ട്, അതിലും ഗന്ധം അനുഭവപ്പെടാറുണ്ട്. എന്നാലും ഗന്ധത്തിന് പ്രാധാന്യം വരുന്നത് പൃഥ്വിയിലാണ്, അങ്ങനെയാണ് പഴയ ആൾക്കാർ കണക്കാക്കിയിരുന്നത്. ഗന്ധത്തിന് പ്രാധാന്യം പൃഥ്വിയിലാണ്, മറ്റിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും. ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത് പൃഥ്വിയെ. പിന്നെ സ്പർശം, ചൂട് തണുപ്പ് ഇതൊക്കെയാണ് സ്പർശം. മൃദു അതിനെയും ചിലർ സ്പർശമെന്ന് പറയും, കാഠിന്യം അതിനെ സ്പർശമെന്ന് പറയും. അതായത് ഇപ്പൊ ഇരുമ്പി തൊട്ട് കഴിഞ്ഞാൽ കാഠിന്യമാണ്, പഴുത്ത മാങ്ങി തൊട്ട് കഴിഞ്ഞാൽ അത് മൃദുവാണ്. അങ്ങനെ അതിനെയൊക്കെ സ്പർശമെന്ന് പറയും. അപ്പൊ ഈ സ്പർശമെന്ന് പറയുന്നത് പൃഥ്വിയിലുമുണ്ട്, ഇവിടെ കടുപ്പുള്ള സാധനങ്ങളും കടുപ്പ കുറഞ്ഞ സാധനങ്ങളുമുണ്ട്, ചൂടുള്ളതുണ്ട് തണുപ്പുള്ളതുണ്ട്, ജലത്തിലുമുണ്ട്. ജലം കട്ടി പിടിച്ച് ഐസാവും, ഉഷ്ണമുള്ള ജലമുണ്ട് തണുത്ത ജലമുണ്ട്. സ്പർശം അഗ്നിയിലുണ്ട്, ഉഷ്ണസ്പർശം ചൂട് അഗ്നിയിലുണ്ട്. വായുവിനുണ്ട് സ്പർശം. വായു നമ്മളെ ദേഹത്തിങ്ങനെ സുഖസ്പർശം വായുവിൻ്റെ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ എല്ലാത്തിനും സ്പർശമുണ്ടെങ്കിലും വായുവിൻ്റെ സ്പർശത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പഴയകാലത്ത്. പഴയ വിശദീകരണങ്ങളാണ്. അപ്പോൾ തുകീന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്ന എന്ത്, എന്തിനെ? സ്പർശമുള്ള വായുവിനെ. അങ്ങനെ ചിലപ്പോൾ അത് ചൂടായിരിക്കും, ചിലപ്പോൾ തണുപ്പായിരിക്കും, അങ്ങനെ ഗ്രഹിക്കുന്നു. പിന്നെ ഉഷ്ണമുള്ള തീയെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്, ഇവിടെ ഉഷ്ണത്തെ ഗ്രഹിക്കുന്നു, ശീതത്തെ ഗ്രഹിക്കാൻ പറ്റില്ല. എല്ലാത്തിനും സ്പർശത്തെ ഗ്രഹിക്കാം, എന്നാലും പഴയകാലത്ത് അതിന് പ്രാധാന്യം കൊടുത്ത വായുവിനാണ്, വായുവിനെ ഗ്രഹിക്കുന്നു. പിന്നെ വരുന്നത് ശ്രവണേന്ദ്രിയം. ശ്രവണേന്ദ്രിയം കൊണ്ട് നമ്മൾ ശബ്ദത്തെയാണ് ഗ്രഹിക്കുന്നത്. അവിടെ ശബ്ദമുള്ള ആകാശത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ആകാശത്തെ അത് പ്രത്യക്ഷമല്ല എന്നാണ് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത്. വായുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ചിലർ പറയും വായുവിൻ്റെ സ്പർശത്തെ ഗ്രഹിക്കാൻ പറ്റൂ, വായുവിനെ ഗ്രഹിക്കാൻ പറ്റില്ല. ചിലർ പറയും അതെന്താ, സ്പർശത്തിലൂടെ വായുവിനെയാണ് ഗ്രഹിക്കുന്നതെന്നും പറയും. അപ്പൊ ഇതിൽ തർക്കമുണ്ട്, ആകാശത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ശ്രവണേന്ദ്രിയം കൊണ്ട് എന്തായാലും ആകാശത്തെ ഗ്രഹിക്കാൻ പറ്റില്ല, ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ശബ്ദത്തിൻ്റെ ആശ്രയമായിട്ട് ആകാശത്തെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ ഗ്രഹിക്കുന്നു. അതേ ശബ്ദം തന്നെ ബാക്കി എല്ലായിടത്തും വരുന്നുണ്ട്, വായു ശബ്ദിക്കുന്നുണ്ട്, അവിടെ സ്പർശ ശബ്ദത്തെയും ശബ്ദത്തിൻ്റെ ആശ്രയമായി വായുവിനെ ഗ്രഹിക്കുന്നു. വായുവിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടോ, പ്രത്യക്ഷമാണോ അല്ലേ എന്നുള്ള കാര്യം. ആകാശത്തിൻ്റെ കാര്യത്തിൽ അത് ഇന്ദ്രിയ പ്രത്യക്ഷമല്ല, ചില പറയും അത് മനസ്സിന് പ്രത്യക്ഷമാണെന്ന് പറയും, അങ്ങനെ പറയുന്നവരുമുണ്ട്. പിന്നെ ശബ്ദമെന്ന് പറയുന്നത് അഗ്നിയിലുണ്ട്, ഗും ഗും എന്നിങ്ങനെ ശബ്ദം കേൾക്കും കത്തുമ്പോൾ, അവിടെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. വായുവിലൊഴുകുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. പൃഥ്വിയിൽ പാറ ഉരുളുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആ ശബ്ദത്തോടുകൂടിയ വസ്തുവിനെ ഗ്രഹിക്കുന്നു. പക്ഷേ ശ്രവണ ഇന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും. ഇതാണ്. എന്നാലും ആ ശബ്ദത്തിൻ്റെ ആശ്രയമായി വസ്തുക്കളെയും അതിലൂടെ ഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അഞ്ചിന്ദ്രിയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അഞ്ച് ഭൂതങ്ങൾ, അങ്ങനെയാണ് അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്നത്. ഭൂതങ്ങൾ അഞ്ചേ ഉള്ളൂ. ഈ അഞ്ച് ഭൂതങ്ങൾക്കും കാരണമായ ഭൂതങ്ങളെയാണ് മൂലഭൂതം എന്ന് പറയുന്നത്. കാരണമായിരിക്കുന്ന ആദി കാരണമായിരിക്കുന്ന ആദിയിലുള്ള കാരണം ആയ ഭൂതങ്ങൾ, അല്ലെങ്കിൽ പരമകാരണമായിരിക്കുന്ന ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആദിമൂല ഭൂതപ്രഘാതം എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങൾ, അതിന് കാരണമായിരിക്കുന്ന മൂലഭൂതങ്ങൾ, അതിനെയാണ് ചിലടത്ത് തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര എന്ന് പറയും. ഈ അഞ്ച് ഭൂതങ്ങളും അഞ്ചിന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂതങ്ങളിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളുടെ ഉത്പത്തി എന്ന് പറയും. ഭൂതങ്ങൾ നിന്ന് ഉത്പത്തി എന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്ന് ശ്രവണേന്ദ്രിയം, പിന്നെ വായുവിൽ നിന്ന് സ്പർശനേന്ദ്രിയം, ജലത്തിൽ നിന്ന് രസനേന്ദ്രിയം, അഗ്നിയിൽ നിന്ന് ചക്ഷുരേന്ദ്രിയം, പൃഥ്വിയിൽ നിന്ന് ഘ്രാണേന്ദ്രിയം, അങ്ങനെയും പറയും. ഒക്കെ പഴയ വ്യാഖ്യാനങ്ങളാണ്. അന്നാൾക്കാർ മനസ്സിലാക്കിയത് അങ്ങനെ പറയും. അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നത്, ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൂലഭൂതങ്ങളിൽ നിന്നാണ്, ഈ കാണുന്ന ഭൂതങ്ങളിൽ നിന്നല്ല. ആ മൂലഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് ഈ കാണുന്ന ഭൂതങ്ങളായത്. അതുകൊണ്ടാണ് ഈ പൃഥ്വി എടുത്തു കഴിഞ്ഞാൽ അതിന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എല്ലാം കാണുന്നത് എന്തുകൊണ്ട്? മൂലഭൂതങ്ങൾ കൂടിച്ചേർന്ന് പൃഥ്വി ഉണ്ടായതുകൊണ്ടാണ്. അതും പഴയൊരു കണക്കാണ്. ആ മൂലഭൂതങ്ങൾ കൂടിച്ചേരുന്നതിനാണ് പണ്ട് പഞ്ചീകരണമെന്നും ത്രിവത്കരണമെന്നും ഒക്കെ പറയുന്നത്, അദ്വൈതികൾ പറയും. അതിന് ചിലരുടെ അഭിപ്രായത്തിൽ പൃഥ്വി, ജലം, തേജസ് മൂന്നെണ്ണേ കൂടി കലർന്നുള്ളൂ. അതിന് ത്രിവത്കരണമെന്ന് പറയും. മൂന്നെണ്ണം കൂടി കലർന്നു, മൂന്ന് മൂലഭൂതങ്ങൾ. ചിലർ പറയും അഞ്ചെണ്ണം കൂടി കലർന്നു, വായു ആകാശം കൂടെ കൂടിക്കിടണമെന്ന് പറയും. അതിനെ പഞ്ചീകരണമെന്ന് പറയും. ഇതെല്ലാം പഴയകാലത്തെ വ്യാഖ്യാനങ്ങളാണ്. അപ്പൊ ഒന്നെന്താണ്? മൂലഭൂതങ്ങൾ. പിന്നെ ഇതിനെ സ്ഥൂലഭൂതങ്ങളെന്നും വിളിക്കും. ഇത് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്ഥൂലഭൂതത്തെയാണ്. മൂലഭൂതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. യോഗികൾ പറയുന്ന അവർക്കത് പ്രത്യക്ഷമാണെന്നാണ്. യോഗികൾക്ക് മൂലഭൂതങ്ങൾ പ്രത്യക്ഷമാകും, സമാധിയിൽ പ്രത്യക്ഷമാകുന്നതാണ്. അപ്പോ ഇപ്പൊ വസ്ത്രം നൂലിൽ നിന്നുണ്ടായി, നൂലെന്തിൽ നിന്നുണ്ടായി, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്, ആദിമൂലഭൂതപ്രഘാതം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന മൂലഭൂതങ്ങളിൽ നിന്നുണ്ടായതാണെന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് ചുരുക്കി പറഞ്ഞാണ്, അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും? വസ്ത്രം എന്തിൽ നിന്നുണ്ടായി? നൂല്. നൂലെന്തിൽ നിന്നുണ്ടായി? സ്ഥൂലഭൂതങ്ങൾ. സ്ഥൂലഭൂതങ്ങൾ എന്തിൽ നിന്നുണ്ടായി? ആദിമൂലഭൂതങ്ങൾ എന്ന് പറയുന്നതിന് പകരം നേരിട്ടെന്ന് പറഞ്ഞു. ഇത് അദ്വൈതികളുടെ ഒരു കാഴ്ചപ്പാടാണ്. സംഖ്യന്മാരിൽ നിന്നാണ് അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത്. സംഖ്യന്മാരുടെ ആ സൃഷ്ടിപ്രക്രിയയാണ് അദ്വൈതി പലയിടത്ത് സ്വീകരിക്കുന്നത്. അത് തന്നെ ചിലടത്ത് മാറ്റിയും പറയും. ഇനി മൂലഭൂതങ്ങൾക്ക് പിന്നിലോട്ടുള്ള കാര്യം പറയുമ്പോൾ അദ്വൈതികൾ ഒരുപോലെയല്ല പറയുന്നത്, പലരും പല രീതിയിലാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ പുറകിലോട്ടുള്ള ഇത് കണക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചെന്നെത്തിച്ചേരുന്നത് അറിവിലാണ്. അപ്പോൾ അങ്ങ് പിറകിലോട്ട് കൂടുതൽ പറയാതെ അതിൽ പല അഭിപ്രായങ്ങളുള്ളതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. അങ്ങനെ ഈ വസ്ത്രം എന്ന് പറയുന്നത് മൂലഭൂതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തന്മാത്രകളിൽ നിന്നുണ്ടായതാണ്. എങ്ങനെ കാര്യകാരണമായി ചിന്തിച്ചു നോക്കുമ്പോൾ അദ്വൈതികളുടെ ചിന്താരീതി അനുസരിച്ച്. എന്ന് പറയുമ്പോൾ എന്നിങ്ങനെയൊന്നുമല്ല ഇത് മനസ്സിലാക്കുന്നു. പഞ്ചഭൂത സിദ്ധാന്തമൊന്നും ഇന്നത്തെ സയൻസ് അംഗീകരിക്കുന്ന എന്താണ്? അവർ പറയുന്നത് എലിമെന്റ്സ്, മൂലകങ്ങൾ, അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം, അയൺ, ഇങ്ങനെ പറയുന്ന മൂലകങ്ങൾ. ടേബിളിൽ കൊടുത്തിരിക്കുന്ന കെമിസ്ട്രിയുടെ ടേബിളിൽ കൊടുത്തിരിക്കും ആ മൂലകങ്ങളിൽ നിന്നാണ് ഇതുണ്ടായത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അത്. അതായത് പഞ്ചഭൂത സിദ്ധാന്തം ഒന്നും ഇന്നാരും സ്വീകരിക്കുന്ന കാര്യങ്ങളല്ല. പഴയ കാലത്ത് അങ്ങനെ അദ്വൈതികൾ അങ്ങനെ സ്വീകരിച്ചിരുന്നു. അഞ്ച് മൂലകങ്ങളിൽ നിന്നതുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. കണ്ടെത്തിയ മൂലകങ്ങൾ തന്നെ 118 മൂലകങ്ങളുണ്ട്. ഇനിയും കണ്ടെത്താൻ സാധ്യതയുണ്ട് മൂലകങ്ങൾ. അത് പ്രകൃതിയിൽ സ്വാഭാവികമായുള്ള മൂലകങ്ങളുണ്ട്, മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന മൂലകങ്ങളുണ്ട്. അപ്പോ അങ്ങനെയാണ് 118 മൂലകങ്ങൾ. അപ്പോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇന്ന് പഞ്ചഭൂതങ്ങളെന്ന് പറയാൻ പറ്റും. പറയുന്ന കാർബണും ഹൈഡ്രജനും എല്ലാം ചേർന്ന മൂലകങ്ങളാണ് ഇത്. പറയുന്നത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ പൊട്ടിത്തെറിച്ചാണ്. അതിൽ നിന്ന് ചെതറിയ ആ മൂലകങ്ങളാണ് ഈ കാണുന്ന സൂര്യനിലും ചന്ദ്രനിലും നമ്മിലും എല്ലായിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ ഗ്രഹങ്ങളിലുമൊക്കെ ഇരിക്കുന്ന എന്താണ്? ഈ മൂലകങ്ങളാണ്. അതെന്നാണ് ഈ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പഞ്ചഭൂതം എന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. ജലമെന്ന് പറഞ്ഞാൽ H2O, ഹൈഡ്രജനോ ഓക്സിജൻ, അങ്ങനെ കണക്കാക്കും. പണ്ട് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു പഴയ ആൾക്കാർക്ക്, അവരുടെ അറിവിനനുസരിച്ച് അന്ന് പറഞ്ഞു, അതവരുടെ വ്യാഖ്യാനമാണ്. ഇന്ന് അതെല്ലാം പോയി. ഇതിങ്ങനെ പ്രപഞ്ചത്തെ വ്യാപിച്ചു കിടക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിനുണ്ട്. അത് തന്നെ, അതുകൊണ്ട് തന്നെയാണ് ഈ ആകാശത്തിരിക്കുന്ന സൂര്യനെ എന്തുകൊണ്ടുണ്ടാക്കിയോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വസ്ത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ചേരുവകളിൽ വ്യത്യാസം ഉണ്ടെന്നേയുള്ളു. അവിടെ നടക്കുന്ന കാര്യം നമ്മുടെ രീതിയിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അവിടെ ഹൈഡ്രജൻ ഹീലിയമാകുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്ര ചൂട്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അന്നിവിടെ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് ഇന്നത്തെ കാഴ്ചപ്പാട്, പഴയ കാഴ്ചപ്പാടാണിത്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ഇതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഇന്ന് അതൊക്കെ പഴയ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ അന്നത്തെ മനുഷ്യൻ്റെ അറിവ് വെച്ച് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഇന്ദ്രിയം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇന്ന് വളരെ ബാലിശ്യമായ അറിവുകളാണ്. പഴയകാലത്ത് പറഞ്ഞിരുന്ന എന്താണ് ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലിരിക്കുന്ന ഒരു ഒന്നാണ്, തൈജസമായ ഒരു പദാർത്ഥമാണെന്നൊക്കെയാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല പറയുന്നു. ഇന്നത്തെ അറിവെന്ന് പറയുന്നത് ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതിന് നമ്മളെ സഹായിക്കുന്ന പല ഭാഗങ്ങളിലും ഒന്ന് മാത്രമാണ് ഈ കണ്ണ്, അതിൻ്റെ കോർണിയ, റെറ്റിന, അവിടെ നിന്ന് പോകുന്ന നെർവുകൾ. ശരിക്കും ഇന്ദ്രിയമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ബ്രെയിനാണ്. അല്ല, ഈ കാണുന്ന ബാഹ്യമായി കാണുന്ന സാധനങ്ങളൊന്നുമല്ല, ബ്രെയിനാണ് ശരിക്കും ഇന്ദ്രിയത്തിൻ്റെ ജോലി. എന്ന് വെച്ചാൽ കാണുന്നത് ബ്രെയിനാണ്, കണ്ണല്ല. കണ്ണിൽ നിന്ന് കൊടുക്കുന്ന വിവരങ്ങളെ ബ്രെയിനാണ് ഇതിന്ന ചുവപ്പാണ് കറുപ്പാണെന്നെല്ലാം നമുക്ക് ബോധമുണ്ടാക്കിത്തരുന്ന ബ്രെയിനാണ്. കണ്ണിനവിടെ കേവലം ഒരു ഉപകരണത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ. അപ്പൊ അത് ഇന്നത്തെ കാഴ്ചപ്പാട് വേറെയാണ്. പണ്ടത്തെ കാഴ്ചപ്പാട് അന്ന് അത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്തതുകൊണ്ട് അറിയില്ലേ. അപ്പൊ ഇങ്ങനെ കാര്യകാരണമായി പഴയ രീതി ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, പഴയ രീതിയിൽ നിന്ന് പ്രത്യേകം പറയുന്നു, അങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ വസ്ത്രം, നൂല്, പിന്നെ പിറകിലോട്ട് പോയ തന്മാത്രകൾ, ഭൂത ആദി മൂലഭൂതപ്രകാരം ഇന്നത്തെ ഈ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന സൂക്ഷ്മഭൂതങ്ങൾ അതുവരെ എത്തും. പിന്നെ പറയുന്നു, ഇതും ഇപ്രകാരം ഓർക്കുകിൽ, ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം പിറകിലോട്ട്. ഇപ്രകാരം എന്ന് വെച്ചാൽ കാര്യകാരണ രൂപത്തിൽ ചിന്തിക്കണം. എന്ന് വെച്ചാൽ ആ മൂല ഭൂതങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്ക് എന്താണ് കാരണമെന്ന് ചിന്തിക്കണം. വസ്ത്രത്തിന് കാരണം നൂല്, നൂലിന് കാരണം സൂക്ഷ്മഭൂതങ്ങൾ, അതിന് കാരണം എന്ന് അങ്ങനെ ചിന്തിച്ചാൽ എത്തിച്ചേരുന്നവരുടെ ബോധത്തിൽ അറിവിലാണ്. ഈ മൂലഭൂതങ്ങളുടെ കാരണം എന്താണെന്നുള്ളതിന് അദ്വൈതികളിൽ പല ആചാര്യന്മാർക്കും പല അഭിപ്രായമുണ്ട്. ചെല്ലു പറയുന്ന എന്താണോ, അറിവിന് ഒരു ശക്തിയുണ്ട്, അതാണ് മായ. ആ മായയ്ക്ക് ഒരു വിക്ഷേപശക്തിയുണ്ട്. ആ വിക്ഷേപശക്തിയിൽ നിന്നാണ് ഈ തന്മാത്രകൾ ഉണ്ടായതെന്നാണ് ചിലരുടെ അഭിപ്രായം. ചില ആൾക്കാരുടെ അഭിപ്രായം ഇതാണ്. അറിവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ, ഈശ്വരന് എൻ്റെ ശക്തിയാണ് മായ. അതിന് രണ്ട് രൂപം, ആവരണശക്തിയും വിക്ഷേപശക്തിയും. അതിന് വിക്ഷേപശക്തിയിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടായി, അങ്ങനെ ഒരു പക്ഷം. പിന്നെ ചിലർ സാഖ്യന്മാരുടെ പ്രക്രിയ അതുപോലെ സ്വീകരിക്കുന്നുണ്ട്. ഈ തന്മാത്രകളുടെ പിന്നിൽ ഒരു അഹം തത്വമുണ്ട്, അഹന്തത്വത്തിൻ്റെ പിന്നിൽ ഒരു മഹത്തത്വമുണ്ട്, മഹത്തത്വത്തിൻ്റെ പിന്നിൽ പ്രകൃതിയുണ്ട്, ആ പ്രകൃതിയുടെ പിന്നിലാണ് അറിവ്. അങ്ങനെ സ്വീകരിക്കുന്നവരും അദ്വൈതികളിൽ തന്നെയുണ്ട്. ഗീതയിലും മറ്റുമൊക്കെ അങ്ങനെ ഉള്ള ഒരാശയത്തെ പറയും, അംഗീകരിക്കും. അത് അദ്വൈതിക്ക് അത് സ്വീകരിക്കാം. ഇല്ലെങ്കിൽ മറ്റൊന്ന് പറയുന്നു, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഹിരണ്യഗർഭനെ സൃഷ്ടിച്ചു. ആ ഹിരണ്യഗർഭൻ എന്ത് ചെയ്തു? തൻ്റെ ശക്തി ഉപയോഗിച്ച് തന്മാത്രകളെ സൃഷ്ടിച്ചു. അങ്ങനെ പറയുന്നവരുണ്ട്. ചിലർ പറയുന്ന അങ്ങനെയല്ല, ഈശ്വരൻ തൻ്റെ മായാശക്തി ഉപയോഗിച്ച് തന്മാത്രകളെ സൃഷ്ടിച്ചു, ഹിരണ്യഗർഭൻ ആ തന്മാത്രകളിൽ നിന്നും ഈ കാണുന്ന ഭൂതങ്ങളെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇങ്ങനെയൊക്കെ അദ്വൈതികളിൽ പല പല അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങ് നിർത്തിയത്. ഗുരു മേലോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒന്നും പറയാൻ പറ്റില്ല. ഇത്രയും എല്ലാവരും യോജിക്കുന്ന കാര്യമാണ്, ഏത് വസ്ത്രങ്ങൾക്ക് കാരണം നൂലാണ്, നൂലിന് കാരണം സൂക്ഷ്മഭൂതങ്ങളാണ്. അതുവരെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വരുന്ന എന്തുകൊണ്ട്? എന്താണ്? അതൊക്കെ അഭ്യൂഹങ്ങളെ സാധ്യമാകും. ഞാനിങ്ങനെയൊക്കെ ആയിരിക്കും, കാരണം ഇതൊക്കെ പറയുന്ന പഴയ പുരാണങ്ങളും വേദവാക്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ വേറെ അതിന് വേറെ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അപ്പോ അഭ്യൂഹങ്ങളെ സാധ്യമാകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കാം. അപ്പോ കാരണം ബ്രഹ്മം, അതിൽ നിന്ന് കാര്യബ്രഹ്മം ഉണ്ടായിട്ടാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറയും. കാരണം എന്തുകൊണ്ട്? കാരണ ബ്രഹ്മം എന്ന് പറയുന്നത് അകർത്താവാണ്, സൃഷ്ടിയൊന്നും ചെയ്യത്തില്ല. അപ്പൊ മായ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു കാര്യബ്രഹ്മം ഉണ്ടാവും, അവിടെയാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പൊ ഇത് നേരിട്ടിങ്ങനെ പറഞ്ഞില്ലെങ്കിലും അദ്വൈതത്തിൻ്റെ ഇതേ ആശയം തന്നെ ആത്മോദ്ദേശത്ത് വരുന്ന നോക്കിയ രീതി വ്യാഖ്യാനിക്കാം, അല്ലാതെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരവളി തന്നെ ഉയർന്ന ഭാനുമാൻ എന്ന് പറയും. പരവളി എന്ന് പറയുന്ന ബ്രഹ്മം, അതിലുണ്ടായ ഒരു ഭാനുമാൻ, പുതിയൊരു ഭാനുമാൻ, അതാണ് കാര്യബ്രഹ്മം. ഇത് അദ്വൈതത്തിന് സംബന്ധമായ ഒരു കാര്യമാണ്. പക്ഷെ അവിടെ ഭാനുമാൻ എന്ന് പറയുന്നു, കാര്യബ്രഹ്മം എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയല്ലാതെ അദ്വൈതപരമായി വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഒരു പരവളി, അതിൽ പിന്നെ ഒരു ഭാനുമാൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വരുന്നു. വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്, മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഗുരുവിൻ്റെ വിവക്ഷ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. എല്ലാം വ്യാഖ്യാനമാണ്, വേറൊരു തരത്തിലും അത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഇത് ആ കാര്യബ്രഹ്മത്തിൻ്റെ ശരീരമാണ് ഈ പ്രപഞ്ചം. അത് അദ്വൈത സമ്മതമാണ്. എന്തുകൊണ്ട്? കാരണത്തിൽ നിന്നും കാര്യം അന്യമല്ല. അതുകൊണ്ട് എന്നേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. ഭാനുമാൻ എന്ന് പറയുന്ന കാര്യബ്രഹ്മം, ഇത് അദ്വൈതത്തിലുള്ള ഒരു സങ്കല്പമാണ്. കാരണബ്രഹ്മവും കാര്യബ്രഹ്മവും അങ്ങനെ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്വൈതികൾ ശങ്കരാചാര്യരെ പോലെയുള്ളവരൊക്കെ അങ്ങനെ ഒന്നിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ലാതെ അത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അത് ശരീരമൊന്നും പറയണം, ഈശ്വരനെന്ന് പറയാം, കാര്യബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറയാം. അപ്പൊ പിന്നെ ഈ പരവളി എന്താണെന്ന് പറയേണ്ടി വരും. പരവളിയിൽ ഉണ്ടായ ഭാനുമാനം തന്നെ പറയുന്നു. അപ്പൊ ഒരു പരവളിയുണ്ട്, അവിടെ ഒരു ഭാനുമാനമുണ്ട്. കാര്യബ്രഹ്മത്തെ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നു, അതിൽ വ്യത്യാസമൊന്നുമില്ല. കാര്യബ്രഹ്മമെന്നോ ഹിരണ്യഗർഭനെന്ന് പറയും, ഈശ്വരൻ എന്ന് പറയും, ചിലടത്ത് പ്രജാപതി എന്ന് പറയും. അതിനെ തന്നെ ചിലടത്ത് പ്രജാപതി എന്ന് പറയും. പിന്നെ മാറ്റിയും പറയും, പ്രജാപതി വേറെയാണെന്ന് പറയും. അത് പലതരത്തിൽ പറയും. എന്തായാലും എന്താണ്, അദ്വൈതികൾ തന്നെ രണ്ട് ബ്രഹ്മത്തെ സ്വീകരിക്കുന്നു. ഒന്ന് പരവളി, പരബ്രഹ്മം. പരവളി എന്ന് വെച്ചാൽ പരബ്രഹ്മം, മറ്റൊന്ന് കാര്യബ്രഹ്മം. അങ്ങനെ അദ്വൈതത്തിൽ രണ്ട് ബ്രഹ്മം അങ്ങനെ വരും. ഉപാധിയുണ്ട്, മായയാകുന്ന ഉപാധി കൊണ്ടെന്നുണ്ടായി, ഒരു ഈശ്വരനുണ്ടായി എന്ന് പറയും. ഈശ്വരൻ എന്ന് പറഞ്ഞാലും മതി. കാര്യബ്രഹ്മം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സാങ്കേതികമാണ്, അത് കൂടുതൽ വൈദികമായൊരു കാഴ്ചപ്പാടാണ്. ആ കാര്യബ്രഹ്മത്തെ തന്നെ ചിലടത്ത് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കാര്യബ്രഹ്മത്തെ തന്നെ പുരാണങ്ങളിൽ ബ്രഹ്മാവെന്ന് പറഞ്ഞു. പുരാണങ്ങൾ എന്നപ്പോൾ അത് ബ്രഹ്മാവായി. ചിലടത്ത് ഈ കാര്യബ്രഹ്മത്തിൽ നിന്ന് പിന്നെ ഒരു പ്രജാപതി ഉണ്ടായെന്ന് പറയും. പ്രജാപതികൾ പലതാണെന്ന് പറയും. ദക്ഷൻ ഒരു പ്രജാപതിയാണ് അങ്ങനെ പറയും. ചിലടത്ത് പറയും ഈ കാര്യബ്രഹ്മം തന്നെയാണ് പ്രജാപതി എന്ന് പറയും. ഇതൊക്കെ നിരവധി ഗ്രന്ഥങ്ങളും നിരവധി ആചാര്യന്മാരും നിരവധി അഭിപ്രായങ്ങളും ഉണ്ട്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്കങ്ങനെ വാശി പിടിക്കാൻ പറ്റത്തില്ല. പല അഭിപ്രായങ്ങളുണ്ട്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യാഭിപ്രായം പറയില്ലേ, അപ്പൊ പലതും പറയും. അപ്പൊ നമുക്കത് ഇന്നത് ശരി ഇന്ന തെറ്റെന്ന് പറഞ്ഞു എങ്ങനെ ഭാഗത്ത് കയറി പിടിക്കാൻ പറ്റത്തില്ല. അഭ്യൂഹങ്ങളാണ്. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നു, ഈശ്വരൻ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒരാൾ പറയും അത് ക്രിസ്തുവാണ്, വേറൊരാൾ പറയും അല്ല യഹോവയാണ്, വേറൊരാൾ പറയും എന്താണത് അള്ളാഹുവാണ്, വേറൊരാൾ പറയും അത് പരമശിവനാണ്. എന്തുകൊണ്ട് അവരിതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നു? എന്തുകൊണ്ടോ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മാറ്റി പറയും, അതാ അതാണ് ഇതാണ്. എന്നിട്ട് ആൾക്കാർ കിടന്ന് അടിയോടും, എന്നിട്ട് ആൾക്കാർ തമ്മിൽ അടിക്കും. ശരിക്കും എന്താണ് സാധനം എന്ന് ആർക്കും അറിയത്തില്ല. അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കർത്താവായ യേശുവാണെന്ന് ഒരാൾ പറയും, അല്ലല്ല യഹോവയാണെന്ന് പറയും, അല്ലാഹുവാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ മാറ്റി പറയും, അല്ല ഞങ്ങളുടെ പരബ്രഹ്മമാണ്, ശിവനാണ്, വിഷ്ണുവാണ്, പരാശക്തിയാണ്. ആർക്കും ഉറപ്പില്ല ഇതെന്താണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഈ വിഷയങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയുണ്ട്, സാമാന്യ ബുദ്ധിയുണ്ട്, ഗ്രഹിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, അതീന്ദ്രിയ വിഷയങ്ങളാണ്. അപ്പൊ അതീന്ദ്രിയ വിഷയങ്ങളിൽ എങ്ങനെ ഓരോ അഭിപ്രായം വരുന്നു? ഇന്ദ്രിയാതീതമായ വിഷയങ്ങൾ പല അഭിപ്രായങ്ങൾ എന്ത്? നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതൊക്കെ എന്താണ്, ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതൊക്കെ ഓരോ വ്യാഖ്യാനങ്ങളാണ്. ഞാനിപ്പോൾ പറയുന്ന എൻ്റെ വ്യാഖ്യാനം, നിങ്ങൾ വേറെടുത്ത് പോയിരുന്ന അവരുടെ വ്യാഖ്യാനം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ നാളെ ആൾക്കാരുടെ അടുത്ത് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ വ്യാഖ്യാനം. അങ്ങനെയാണ് സയൻസിലും ഉണ്ട് ഈ പ്രശ്നം. സയൻസിലും ഓരോ തിയറികളെന്ന് പറയുമ്പോൾ എന്താണോ, പിന്നെ അത് അവർ വ്യാഖ്യാനിക്കണം. ഒക്കെ വ്യാഖ്യാനങ്ങളാണ്, ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ വ്യാഖ്യാനങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ അപ്പോ എന്തോ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ ഇവിടെയാണ് എല്ലാം വ്യാഖ്യാനമാണെന്ന് വെച്ചല്ല. ഈ പുസ്തകം ഇത് നമുക്കറിയാം, പുസ്തകമാണെന്ന് ഇവിടെ ആരും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇത് മൊബൈലാണെന്നറിയാം, ഇത് ഫ്ലാസ്ക് എന്നറിയാം, ഇത് കപ്പെന്നറിയാം, മേശയെന്നറിയാം, ഇവിടെയൊന്നും വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കണ്ടാലും ഞാൻ കണ്ടാലും വേറൊരാൾ കണ്ടാലും പുസ്തകം തന്നെ പറയും. മനുഷ്യരെല്ലാം അതിനെ പുസ്തകം ഒന്നും കൂടി. ഇവിടെ വ്യാഖ്യാനത്തിൻ്റെ കാര്യമില്ല. കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് പോകുമ്പോൾ എന്തുവരും? അവിടെ വ്യാഖ്യാനം കൊണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം എല്ലാവരും ഒരുപോലെ വ്യാഖ്യാനിക്കുമില്ല. അതുകൊണ്ട് ഈ മൂലഭൂതങ്ങൾ എന്ന് പറയുന്നതിൻ്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് വഴിക്കാണ് ഈശ്വരൻ എത്തിച്ചേരുന്നത് എന്ന് പറയുന്നത് പല പല വഴികളാണ്. അതുകൊണ്ടാണ് ഗുരു അവിടെ നിർത്തിയത്. എന്നിട്ട് പറഞ്ഞാൽ എന്താണ്, ഇതും ഇപ്രകാരം ഓർക്കുകയില്ല. ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കാര്യകാരണമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുന്ന എവിടെയായിരിക്കും അവസാനം? അറിവിൽ. അറിവിലെത്തിച്ചേരും. ഇതിൻ്റെ ഒരു അതിരായിട്ട് നമുക്ക് അറിവിനെ സ്വീകരിക്കാം. അറിവിനെ കടന്നു പോകാൻ നമുക്ക് പറ്റത്തില്ല, അറിവാണ് അതിര്. എന്തുകൊണ്ട് അറിവിനെ കടന്നു പോകാൻ പറ്റുന്നില്ല? അറിവാണ് ചിന്തിക്കുന്നത്, ചിന്തയാണ് അറിവ്. നമ്മൾ ഈ ഇതുവരെ ഈ പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ എന്താണ്? നമ്മുടെ ചിന്തയാണ്, അതാണ് അറിവ്. അപ്പോ അറിവിനെ സംബന്ധിച്ച് നമുക്ക് എന്തേ പറ്റൂ? ചിന്തിക്കാനേ പറ്റൂ. അപ്പൊ അറിവിനെ മറികടക്കാൻ നമുക്ക് വഴിയില്ല. കാരണം എന്താണ്? അറിവാണ് നമ്മുടെ ചിന്ത എന്ന് പറയും. അത് പരമാവധി നമ്മളെ കൊണ്ട് എത്തിച്ചേതുവരെ എത്തിക്കും, അറിവ് വരെ എത്തിക്കും. അറിവിൻ്റെ പരമാവധി ബോധം അറിവിൽ ചെന്ന് മുട്ടി നിൽക്കും. അറിവിൽ ചെന്ന് മുട്ടി നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം ഇതൊക്കെ അറിയുന്നത് അറിവ് കൊണ്ടാണ്. അറിവിനെ മറികടക്കാൻ നമ്മളേലും മറ്റൊരു സാധനമില്ല, ഉണ്ടോ? അറിവിനെ അറിയുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും രണ്ടാമതൊരു സാധനം ഉണ്ടോ? ഇല്ല. അറിവിനെ നമ്മൾ അറിയുന്നു അറിവുകൊണ്ട് തന്നെയാണ്. അറിവിൻ്റെ വിഷയങ്ങളെ അറിയുന്നു അറിവുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അറിവെന്ന് പറയുന്നിടത്ത് നമുക്ക് വഴിമുട്ടി നിൽക്കും. അതാണ് പരമാവധി. നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ച് ചിന്തിച്ചു പോയാലും എന്താണ്, അറിവിൽ എത്തി നിൽക്കുന്നു. പരമാവധി എന്ന് വെച്ചാൽ പരമമായ അതിര്. ഏതിൻ്റെ അതിര്? ചിന്തയുടെ. നമ്മുടെ ഈ ചിന്ത, ഈ കാര്യകാരണ രൂപത്തിലുള്ള ചിന്ത, ആ ചിന്ത അതിരെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതിര്, അത് തന്നെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ട്? അറിവുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതിന് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോ അത് നമുക്ക് ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാക്കാം. നൂല് കൊണ്ടാണ് വസ്ത്രം ഉണ്ടാക്കിയത് അല്ലേ? വസ്ത്രത്തിന് നൂലിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂ? എത്രയൊക്കെ വസ്ത്രം വിചാരിച്ചാലും അതിന് നൂലിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പറ്റൂ? കാരണം എന്തുകൊണ്ട്? അതിൻ്റെ കാരണമാണ്. ഇനി നൂലുണ്ടാക്കിയിരിക്കുന്ന എന്താണോ, അതിനെ അവസാനമായി പറഞ്ഞ എന്താണ്? അത് മൂലഭൂതങ്ങളാണ്. മൂലഭൂതങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം ഒന്നെടുത്താൽ മതി. തന്മാത്ര എന്ന് പറയാം, വേണമെങ്കിൽ അതിനെ അണു എന്ന് പറയാം. അതിൻ്റെ ഏറ്റവും അണു എന്ന് വെച്ചാൽ സൂക്ഷ്മം എന്നുള്ള അർത്ഥമാണ്. ഏറ്റവും ചെറുതിനെയാണ് അണു എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും അണുവായ രൂപം, അതിൽ നിന്ന് നൂലിന് മാറിപ്പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഉണ്ടാക്കിയുണ്ട്. അപ്പൊ അണു വരെ എത്തി, അതിൻ്റെ മേലോട്ട് ഇനി എത്രയൊക്കെ ഏതൊക്കെ വഴിക്ക് സഞ്ചരിച്ചാലും ശരി, നമുക്ക് അവസാനം ചെന്ന് എത്തിയിരിക്കുന്ന എവിടെയാണ്? സൃഷ്ടികർത്താവ് ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് ഇവിടുത്തെ സിദ്ധാന്തം, അറിയിച്ചു നീ. പിന്നെ അറിവിൻ്റെ കാരണം അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? അറിവിൻ്റെ പിന്നിൽ ഒന്നിനെ കണ്ടെത്തണം. എന്തുകൊണ്ട് കണ്ടെത്തും? അറിവുണ്ട്, അത് സാധിക്കുന്ന കാര്യമാണ്. അറിവിൻ്റെ പിന്നിലൊരു കാരണത്തെ അറിവുകൊണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല നമുക്ക്. അപ്പം നമ്മൾ ചെന്ന് തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിനാണ് ഓരോന്ന് പരമാവധി, പരമമായ അതിര്, ഈ ചിന്തയുടെ അതിര്, അതാണ് ബോധം. അപ്പോൾ ആ ബോധത്തിലാണ് ബാക്കി ഇതെല്ലാം നിൽക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ബോധത്തിലെല്ലാം നിൽക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു, ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത്. ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് വെച്ചാൽ ബോധത്തിൽ അനുഭവപ്പെടുന്നു എല്ലാം. നിങ്ങൾ കാര്യം ചിന്തിച്ച് ബോധത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ബോധത്തിൽ അനുഭവപ്പെടുന്നു. അതാണ് ബോധത്തിലാണെല്ലാം വിലസുന്നു എന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ബോധത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് ബോധത്തെ സത്യമായിട്ടും ബോധത്തിൽ അനുഭവപ്പെടുന്നതിലെല്ലാം അതിനെല്ലാത്തിനും ഒരു അനുഭവ വിഷയമായിട്ട് കൊടുത്തു. അത് കേവലം അനുഭവ വിഷയം. അതിനാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. അതേ ഉദാഹരണം തന്നെ വീണ്ടും പറഞ്ഞു. എന്താണ് മരുസ്ഥലത്ത് പാദസ് പോലെ, മരുഭൂമിയിലെ ജലം പോലെ. അപ്പം മരുഭൂമിയിലെ ജലത്തിൻ്റെ അതിര് എന്ന് പറയുന്നത് മരുഭൂമി തന്നെ. മരുഭൂമിയുടെ ജലത്തിൻ്റെ അതിര് മരുഭൂമിയാണ് എന്നുവെച്ചാൽ ഇവിടെ ചിന്ത വഴിമുട്ടിപ്പോവുകയാണ്. അപ്പോൾ വഴിമുട്ടിപ്പോയാൽ അവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനമാണ് മരുസ്ഥലത്തെ പാദസ്. അപ്പോൾ അറിവിലെ അനുഭവങ്ങളാണ് ഇതെല്ലാം, നൂലായാലും വസ്ത്രമായാലും അതിൻ്റെ കാരണമായ തന്മാത്രകളായാലും എല്ലാം. ഇതാണ് ഗുരു നിരന്തരം അറിവ് അറിവ് അറിവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിവിനപ്പുറം നമുക്ക് കടന്നു പോകാൻ വഴിയില്ല. അപ്പോൾ അറിവിനെ കാരണമായിട്ടെടുത്ത ആ കാരണത്തിൽ നിന്നും ഒന്നിനും വേറിട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാം മരുഭൂമിയിലെ ജലം പോലെ എല്ലാം ആ അറിവിൽ ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. അപ്പോൾ അതിന് എപ്പം നമ്മൾ ചിന്തിച്ചാലും അറിവിൽ ചെന്ന് നിൽക്കുന്നു, അതിന് മാറ്റമില്ല, അറിവിന് മാറ്റമില്ല. ബാക്കിയെല്ലാം മാറുന്നു, വസ്ത്രം മാറി, നൂല് മാറി, തന്മാത്രകൾ മാറി, പക്ഷേ അറിവ് മാറുന്നില്ല. അതുകൊണ്ടത് സത്യം. നമുക്ക് അറിവ് വരെയല്ലേ എത്താൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അറിവ് സത്യം, ഈ മാറിപ്പോകുന്നതൊക്കെ അസത്യം. അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് മരുഭൂമിയിലെ ജലം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മാറിപ്പോകുന്നു, അതൊക്കെ അസത്യം. അറിവ് മാത്രം മാറുന്നില്ല, അറിവ് സത്യം. ഇതാണ് അദ്വൈതത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അറിവിൽ നിന്ന് വേറെ ഒന്നുമില്ല, എല്ലാം അറിവിൽ കാണുന്ന അറിവിലെ അനുഭവ വിഷയങ്ങളാണ് എന്ന് പറയണം. അറിവിലെ വിഷയങ്ങളാണ് എന്ന് പറഞ്ഞാലും മതി, അറിവിൻ്റെ വിഷയങ്ങളാണ്. ഇതേ കാര്യം പറയാൻ തന്നെയാണ് നേരത്തെ ജലത്തിൻ്റെയും ഓളത്തിൻ്റെയും അത് ഗുരുവിൻ്റെ സംഭാഷണത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന നടരാജുവിനോട് ചോദിച്ചത്. ഓളത്തിൽ വെള്ളമാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. അദ്വൈതത്തിൽ ഇത്രയും മനസ്സിലാക്കാവുള്ളൂ, ഇതാണ് അദ്വൈതം എന്ന് പറഞ്ഞു. അപ്പോ നടരാജരും ഒന്നും മിണ്ടാതിരുന്നു. മനസ്സിലായിട്ടാണോ അതേ മനസ്സിലാകാതെയാണോ? അതിലൊന്നും മിണ്ടിയില്ല. കാരണം ഇത് മനസ്സിലാവും എന്താണ്? ഓളത്തിൽ വെള്ളമേ ഉള്ളൂ എന്ന് പറയുന്നത് മനസ്സിലാവും. അതുപോലെ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര മനസ്സിലാക്കാൻ എളുപ്പമല്ല. ഗുരുവിന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഗുരുവിൻ്റെ ജീൻ വേറെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവും. ഈ പറയുന്ന മനസ്സിലാവും, ഓളത്തിൽ വെള്ളമേ ഉള്ളൂ. അതുപോലെ എന്താണ്, പ്രപഞ്ചത്തിൽ അറിവേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. മനസ്സിലാകുന്നോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം, ഗുരു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എവിടെ ചെന്നാണോ നമ്മൾ തട്ടിയിരിക്കുന്നത് അത് സത്യം, അത് മാറുന്നില്ല. ബാക്കിയെല്ലാം മാറിപ്പോകും. ഇപ്പോൾ അറിവാണ് സത്യം, പറഞ്ഞിരിക്കുന്നതാണ്. ആണ് ഗുരു പറഞ്ഞത്, നാം അറിവാകുന്നു. അല്ലേ, നാം അറിവാകുന്നു. ജനനം മരണം ദാരിദ്ര്യം രോഗം ബാധിക്കുന്നില്ല. അപ്പൊ ഗുരു സ്വയം പറഞ്ഞ വെളിപ്പെടുത്തിയാണ്, താൻ ആരാണ്? ഞാൻ അറിവാണ്. പക്ഷെ നമ്മൾ ഗുരുവിനെ കുറിച്ച് എന്താ പറയുന്നത്? നമ്മൾ ഗുരുവിനെ കുറിച്ച് എന്തൊക്കെ പൊട്ടക്കഥകൾ, എന്തൊക്കെ കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഗുരു പറഞ്ഞവർക്ക് സമ്മതമില്ല. നിങ്ങൾ ആരോടെങ്കിലും പറയുമോ ഗുരു അറിവാണെന്ന്? അത് ആരോടും പറയാറില്ല. എല്ലായിടത്തും പറയുന്ന വേറെ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. പരമാത്മാവ് അറിവാണെന്നൂടെ പറഞ്ഞു കൊടുക്കണം. പരമാത്മാവെന്ന് പറഞ്ഞാൽ അറിവാണ് എന്നുകൂടെ പറഞ്ഞു കൊടുക്കണം. പരമാത്മാവെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഈ പരമാത്മാവ് എന്താണെന്ന് ജനങ്ങൾ അറിയണം, അത് അറിവാണ്. പരമാത്മാവെന്ന് പറയുന്ന തെറ്റില്ല. പക്ഷെ പരമാത്മാവ് എന്താണ്? അറിവാണ്. അത് ആര് പറഞ്ഞു? ഗുരു തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പരമാത്മാവെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വേറെ ഒരുപാട് ധാരണകൾ വരും. അത് മാറ്റണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം? അറിവ് എന്ന് പറഞ്ഞ് ശരിയായ ധാരണ വരും? ഇല്ല, കുറച്ച് മെച്ചപ്പെടും, കുറച്ചുകൂടി മെച്ചപ്പെടും. പറയുന്നു ഗുരു അവതാരമാണ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ എന്താ വരുന്നത് ധാരണ? എന്താ വരുന്നു? രാമനെയും കൃഷ്ണനെയും ഒക്കെ പോലെയുള്ള ഒരാൾ, അങ്ങനെ ഒരു സങ്കല്പേ വരത്തുള്ളൂ. അവതാരമെന്ന് പറയുന്നതൊക്കെ എന്താണ്? രാമനെയും കൃഷ്ണനെയും ഒക്കെ പോലെയുള്ള ആൾക്കാരെയാണ് അവതാരമെന്ന് പറയുന്നത്. അപ്പോ ആ ഒരു സങ്കല്പം മനസ്സിലിരിക്കുന്ന ആൾക്കാരടുത്താണ് അവതാരം എന്ന് പറയുന്നത്. കൽക്കി അവതാരമാണ്. ഒരുപാട് കൽക്കി അവതാരങ്ങളുണ്ട്. അപ്പോ അത് പറയുമ്പം ആൾക്കാരെ എവിടെ കൊണ്ടുപോകുന്നു? രാമന്റെയും കൃഷ്ണന്റെയൊക്കെ ലോകത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോ അത് വാസ്തവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണത്. ഗുരുവിന്റെ വാസ്തവം അതല്ല. ഒരാൾക്കൊരു വിശ്വാസം കൊണ്ട് വേണമെങ്കിൽ പറയാം എന്താണ് ഗുരു അവതാരമാണെന്ന്. അങ്ങനെ ഒരാളിപ്പോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഗുരുവിനെ കുറിച്ചുള്ള ഒരു നല്ല വിശദീകരണമല്ല, നല്ല വ്യാഖ്യാനമല്ല അത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഈ അവതാരങ്ങളുടെയൊക്കെ കഥകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നുമല്ല. ഗുരുവിനെ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് ചേർക്കുന്നത് മോശമാണ്. അറിവായിട്ട് ചിന്തിക്കണം ഊണിനും ഉറക്കത്തിനും എന്ന് ഗുരു സ്വയം പറഞ്ഞിരിക്കുകയല്ലേ. നിങ്ങൾ ഊണിനും ഉറക്കത്തിനും എന്ത് ചെയ്യണം? അറിവായിട്ട് ചിന്തിക്കണം ഗുരുവിനെ, മാറിപ്പോവാതിരിക്കാനാണ്. അറിവാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിലും ഉറക്കത്തിലും എങ്ങനെ ചിന്തിക്കണം? അറിവായിട്ട് ചിന്തിക്കണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കണ്ട. അതിന് വേണ്ടിയിട്ടാ പറഞ്ഞത് ചിന്തിക്കണമെന്ന്. അറിയാൻ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാ ചിന്തിക്കുന്നത്. അറിഞ്ഞാൽ പിന്നെ ചിന്തിക്കണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണ്ട. അറിവാണെന്ന് അറിഞ്ഞാൽ പിന്നെ ചിന്തിക്കണ്ട. അറിവാണെന്ന് അറിയുന്നത് വരെ ചിന്തിച്ചാൽ മതി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് സ്വയം പറഞ്ഞിരിക്കുകയല്ലേ. അറിവാണെന്നും മനസ്സിലാകുന്നതുവരെ ചിന്തിക്കണം ഊണിനും ഉറക്കത്തിൽ. എന്ന് വെച്ചാൽ നിരന്തരം ഉറക്കത്തിൽ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റൂ? അത് പറ്റില്ലല്ലോ. അപ്പോ അത് മനസ്സിലാകുന്നവരെ ചിന്തിക്കണം. അറിവാണെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം അത് ചിന്തിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നു. അതിനാണ് ആത്മവും ദേശവും അദ്വൈതീവിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പരമാവധി ബോധം അത്രേ, ഇതൊക്കെ മനസ്സിലാക്കണം. താൻ അതാണ് അറിവാണ് എന്നാ പറഞ്ഞിരിക്കുന്നു. അല്ല, അറിഞ്ഞാൽ പിന്നെ അങ്ങനെ ചോദ്യമില്ലല്ലോ. ഗുരു ശിഷ്യനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. അറിഞ്ഞിട്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അറിയാത്തടത്താണ് ചോദ്യം. അറിഞ്ഞാൽ പിന്നെ ഗുരുവും ശിഷ്യനും ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ടോ? ആ പിന്നെ എൻ്റെ ആവശ്യമില്ല. ചോദ്യങ്ങളില്ലല്ലോ, അറിഞ്ഞല്ലോ. പിന്നെ എന്തിനാ ചോദിക്കുന്നു? അറിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം അവിടെ ശേഷിക്കുന്നുണ്ട്. അറിഞ്ഞാൽ ചോദ്യം തീർന്നു. ഏത് കാര്യവും എങ്ങനെയാണ്? ഇത് പുസ്തകമാണെന്ന് അറിഞ്ഞാൽ പിന്നെ പുസ്തകമാണോ എന്നൊരു ചോദ്യമുണ്ട്? എന്താ പിന്നെ അത്ര ചോദ്യങ്ങൾ? ചോദ്യങ്ങളില്ല, ഉത്തരവുമില്ല. ചോദ്യം ഉള്ളിടത്തേ ഉത്തരവുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവും ശിഷ്യനും ഒക്കെ ഉണ്ടോ, അതൊരു ചോദ്യമാണ്. ആ ചോദ്യം അറിഞ്ഞാൽ പിന്നെ ചോദിക്കാത്ത ചോദ്യമാണ്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം? ചോദ്യത്തിൻ്റെ ആവശ്യം. അപ്പൊ ഗുരു സ്വയം പറയുന്നതാണ് അറിവ്. പിന്നെ ജനങ്ങൾക്ക് പറയും, അതൊന്നും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. അതൊന്നുമല്ല, നമ്മുടെ അറിവ് എന്നൊക്കെ അങ്ങനെ തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കച്ചവടം നടക്കത്തില്ല. ഇതാ പ്രശ്നം. കച്ചവടം എല്ലാം പോട്ടും, അവിടെ പ്രശ്നം. അതുകൊണ്ടാണ് അത് പറയാതെ എന്ത് പറയുന്നത്? അവതാരമാണെന്നൊക്കെ പറയും. ശരി.